ഹരിശബ്ദം പറയുന്ന ഗുരുശബ്ദം, ഉകാരാന്തം പോലെ തന്നെ ഉകാരാന്തം ഇനി വരുന്നതാണെന്നാണ് നമ്മൾ ഉകാരാന്തവും അതുപോലെ തന്നെ പറഞ്ഞു. അത് വരുന്ന വിശേഷ സൂത്രങ്ങൾ ഓർമ്മിച്ചിരിക്കുന്നു. ഉകാരാന്തത്തിനും ഉകാരാന്തത്തിനും വിശേഷമായി വരുന്നത് എന്താണ്? ഗിസഞ്ഞ. അത് വരുന്നതുകൊണ്ടാണ് രൂപങ്ങളിൽ വ്യത്യാസം വരുന്നത്. രണ്ടിടത്തും പ്രഥമാ ബഹുവചനത്തിൽ വരുന്നത് ജസിച്ച വരുന്നു. രാമശബ്ദത്തിൽ ഏതാ വന്ന്? രാമശബ്ദത്തിൽ പ്രഥമാബോധനത്തിൽ എന്താ വന്നു? പൂർവസവം. ഭഗവത്സവനെ ദീർഘം വന്നാൽ എന്താ കുഴപ്പം? ഭഗവത്സവനെ ദീർഘം വന്നാൽ എന്താ? അങ്ങനെ അങ്ങനെ അപവാദം പരസൂത്രമാണ്. പിന്നീട് വരുന്നത് സംബോധനയിൽ വരുന്ന വ്യത്യാസമാണ്. ഒരു ശബ്ദത്തിൽ സംബോധനയിൽ ഏത് സൂത്രം വന്നത്? ഗുണം വന്നു കഴിഞ്ഞാൽ ഏത് വരും സൂത്രം? ആ ഓരോ ശബ്ദങ്ങളിലും മാറ്റം വരുന്നത് ഏത് സൂത്രം കൊണ്ടാണെന്നുള്ള ഓർമ്മിച്ചു വയ്ക്കുന്നു. തൃതീയയില് രാമശബ്ദത്തിൽ ഏതാ വന്നത്? സാംഗസിനസാൻ. ഇവിടെ ഗുരുശബ്ദത്തിലോ അങ്ങോന ഗുരുണ. ചതുർത്ഥിയില് ഇവിടെ ഏതാ വന്നത്? കിറങ്ങിത്തി. ആദ്യം ഗിസഞ്ഞ വന്നു, ഏതാണ്? ഗിഹനഗിരി. എന്താ വിധിച്ചത്? ഗുണം വന്നു. പിന്നീട് ഗുണം വന്നു കഴിഞ്ഞ ഏത് സൂത്രം വന്നു? എങ്ങനെ വരുന്ന രൂപം? ഗുരുശബ്ദത്തിന്റെ ഗുരവേ. ഗുരുവേ എന്നെന്താ വരാത്തത്? അവ്വാദേശമാണ്. ഗുരുശബ്ദ ഉകാരാന്തമാണ്. അതുകൊണ്ട് സാധാരണ ആൾക്കാർ പറയും ഗുരുവേ എന്ന് പറയും. പക്ഷെ ഇവിടെ ഓവിന് ഗുണം വന്ന് അവ്വാദേശം വന്നപ്പോ ഗുരവേ. പഞ്ചമിയിലും ഷഷ്ടിയിലും രാമശബ്ദത്തിൽ ഏതാ വന്നത്? താങ്ങ ചികിത്സാം ഇനാസ്യാഹ. ചതുർത്ഥിയിൽ ഏതാ വന്നത്? ഏറിയ. ഇവിടെ ഈ കാരാന്തം വിസഞ്ഞുള്ളതുകൊണ്ട് ഏത് വന്നു? ഗീർഗിരി പ്രകാരം ഗുണം വന്നു. ഗസിംഗസോശ പ്രൂപം വന്നു. ഇങ്ങനെയായി രേഹേ ഗുരോഹോ ഗുരോഹോ. രാമശബ്ദത്തിന്റെ ഷഷ്ടി ദ്വിവേദത്തിലെ സൂത്രം വന്നത് ഓസിച്ച. ഇവിടെ അത് വരുന്നുണ്ട്. ഇവിടെ എന്തു വന്നു? ഇവിടെ എന്തുകൊണ്ട് ഓസിച്ച വന്നില്ല? അതെന്താണ്? രാമാണാം ഗുരുണാം ഹരീണാം അവിടെ ഒന്നും വ്യത്യാസം. ഏത് സൂത്രം വന്നത്? നാമി സന്ധ്യാപോന്നിട്ട് നാമി. പിന്നെ രാമശബ്ദത്തിന്റെ സപ്തമിയിലെ സൂത്രം വന്നത്? രാമശബ്ദത്തിന്റെ സപ്തമിയിൽ ആഗുണ രാമേ. ഇവിടെ ഗുരുശബ്ദത്തില് അച്ഛഗേഹേ വന്നു. ഗുരുവിന്റെ ഉകാരത്തിന് എന്തു വന്നു? ഇകാരത്തിന് ഇക്കാരത്തിന് എന്ത് വന്നു? ഗുരുശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന ഇക്കാരത്തിന് ഒന്നു വൃദ്ധി, ഒന്ന് ഗുരവും. ഈ ഇത് താരതമ്യം ചെയ്തപ്പോഴും മനസ്സിലാക്കി മുമ്പോട്ട് പോയാലേ വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിൽ പിന്നെ വിശേഷമായിട്ടൊന്ന് ആകാരാന്തം. ആകാരാന്തത്തിൽ പ്രത്യേകത ഒന്ന് എവിടെ മുതലാണ്? ആദ്യം എന്ത് വ്യത്യാസം? അവിടെ എന്താ വ്യത്യാസം? രാമശബ്ദം പോലെയല്ലേ? അവിടെ എന്താ വ്യത്യാസം വന്നത്? ആദ്യം വിശേഷിച്ച് ഏതെങ്കിലും സൂത്രം പ്രവർത്തിച്ച അതാദ്യം അല്ലല്ലോ. ജസ്സില് രൂപത്തിൽ എന്തെങ്കിലും വ്യത്യാസം വന്നു? അസ്രവനാമസ്ഥാനങ്ങളിൽ വ്യത്യാസം വരും. ശസ് വരുമ്പോ അവിടെ എന്തു വന്നു? മാതോ ധാതോ വരുന്നതിന് വേണ്ടി എന്തു വന്നു? ഏ സൂത്രം? എന്താ അതിന്റെ വൃത്തി? യാദിഷു ജാതിഷു കപ്രത്യാവതിഷു സ്വാദിഷു അസർവനാമസ്ഥാനേഷു പൂർവം കസപ്ഞസ്യ. അതറിഞ്ഞിരിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ സൂത്രം പ്രവർത്തിക്കുന്നു മനസ്സിലാവുന്നു? ബസഞ്ഞ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. ആത്മ ധാതു പ്രകാരം എന്തോരും ദീർഘത്തിന് തോന്നുന്നു വിശ്വപഹ. അതാണ് അവിടെ പ്രത്യേകമായിട്ട് വരുന്നത്. വിശ്വപഹ വിശ്വപ വിശ്വപേ വിശ്വപ വിശ്വപി വിശ്വപോഹോ വിശ്വപാം. എല്ലായിടത്തും ഇവിടെ ആകാരം ലോപിക്കുന്നു. അതാണ് ആകാരാന്തം. അത് ആകാരം ലോപിക്കാൻ ഇവിടെ വിശ്വപാ ശബ്ദത്തിൽ ലോപിച്ചു, ഹാഹാ ശബ്ദത്തിൽ ലോപിച്ചില്ല. എന്തുകൊണ്ട്? ധാതുവല്ല, ഹാഹാ ധാതുവല്ല, വിശ്വപാ ധാതുവാണ്. എന്തുകൊണ്ട്? എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഹാഹ എന്തുകൊണ്ട് ധാതു ആയില്ല? രൂഢശബ്ദം. അപ്പൊ ഹ്രസ്വ ആകാരം കഴിഞ്ഞു, പിന്നെ ആകാരം വന്നു, പിന്നെ അതിൽ വ്യത്യാസം വന്നത് സർവനാമശബ്ദങ്ങളാണ്. സർവനാമശബ്ദം ആയിക്കഴിഞ്ഞാൽ അതിന് വ്യത്യാസം വരുന്നത് പ്രഥമ ബഹുജനത്തിൽ വ്യത്യാസം വന്നു. ഏ സൂത്രം വന്നു? നോക്കിയും പറയാം, നോക്കാതെയും പറയാം. നോക്കാതെ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. ജസ് സി വന്നു. സർവനാമ സംജ്ഞ വിധിക്കുന്നത് കൊണ്ടുള്ള കാര്യം ഏതോടെ മൂലം വരുന്നത്? അത് സർവനാമ സംജ്ഞ ഉള്ളതുകൊണ്ട് വിധിക്കുന്ന കാര്യങ്ങൾ എവിടെ മൂലമാണ്? ജസിൽ സി വന്നു. അത് കഴിഞ്ഞ് പിന്നെ സർവനാമന സ്മൈ വന്നു. പിന്നെ നസിംഗോ സ്മാസ്മിനോ. എവിടേക്കാണ് അത് വരുന്നത്? പഞ്ചമീനും ഷഷ്ടിയില സപ്തമീനും. പിന്നെ ഇവിടെ വ്യത്യാസം വരുന്നത് മാമി സർവനാമന സുട്ട വരുന്നു. ഇത് പൊതുവെ വരുന്നത്. പക്ഷെ പൂർവ്വശബ്ദത്തിലാണെങ്കിൽ എവിടെ വ്യത്യാസം വന്നു? ആ ഏതാ സൂത്രം? പൂർവപരാവര അങ്ങനെ അങ്ങനെ പൂർവപരാവര മുഴുവനായില്ല. പൂർവപരാവര അപദരാധരാണി എന്ത് ചെയ്തു? എവിടെ? ബഹുജനത്തിലെ വികല്പം. പൂർവാദിഭ്യോ നവദ്ഭ്യോ എന്താ ചെയ്ത്? എവിടെ? ബഹുജനത്തിലാണോ? എന്ത് വികല്പമാക്കി? പ്രത്യയം. എന്ത് പറഞ്ഞു? എങ്ങനെ വികല്പമാക്കി? ആ നസിംഗോ സ്മാസ്മിനോ വികല്പമാക്കി. സർവനാമസഞ്ജ്ഞ വികല്പമാക്കിയാ? അതുകൊണ്ട് രണ്ട് രൂപം വന്നെങ്ങനെ പൂർവാത് പൂർവസ്മാത് പിന്നെ പൂർവായി പൂർവേ പൂർവസ്മിൻ മസിഞ്ഞോ സ്മാസ്മിനോ വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വ്യത്യാസം വന്നു. പിന്നെ തിയ സിംഗി സുവ എന്ത് ചെയ്തു? എന്ത് വിൽപ്പമാക്കി? ആണോ വികല്പമാക്കിയത്? തിയ സിംഗി സുവ തിയ പ്രത്യാന്തങ്ങൾക്ക് എന്ത് വികല്പമാക്കി? ഇപ്പൊ രൂപ അവിടെ വ്യത്യാസം വരുന്നു. ഗിത്തുകൾ എന്ന് പറയുമ്പോ ഏതൊക്കെ? നിയമശബ്ദത്തിന് മാത്രം വ്യത്യാസം വന്നു. ഏ സൂത്രപ്രകാരമാണ് നിയമശബ്ദത്തിന് വ്യത്യാസം വരുത്തിയ സൂത്രം ഏതാണ്? പ്രഥമ ചരമ തയ അല്പ അർദ്ധ കത്തിപ്പയ നിയമാശ എന്താ ചെയ്ത്? എവിടെ എവിടെ സ്വപ്ന വികല്പമാക്കി? ജസ്റ്റിൽ പരത്തിലിരിക്കുമ്പോ ഇതൊക്കെ സർവനാമങ്ങളിൽ വരുന്ന വ്യത്യാസം. ഈ രണ്ട് രൂപം വരുന്നു. ഇത് ഓർത്തിരിക്കണം. മുമ്പോട്ട് പോകുമ്പോൾ മറന്നുപോയാൽ കൊണ്ട് പ്രയോജനമില്ലാതെ. അടുത്ത് ഇകാരാന്ത ശബ്ദമാണ്, അടുത്ത് സഖി ശബ്ദം. വ്യാകരണത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ പഴയതുമായിട്ടുള്ള ബന്ധം വിട്ടുപോകരുത്. വേദാന്തം പോലെ ആകരുത്. ഇന്നും പുതുമയായിട്ടിരുന്നു കഴിഞ്ഞാൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. വേദാന്തം പോകുമ്പോൾ കുഴപ്പമില്ല, ഇത് പറ്റത്തില്ല. വീണ്ടും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ സഹിശബ്ദത്തിന് ഉള്ള പ്രത്യേകത, ഇത് ഇകാരാന്ത പുല്ലിംഗമാണ്. പക്ഷേ പ്രഥമ ഏകവചനത്തിൽ ഇതിനെ നകാരാന്തമാക്കും. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അജന്തമാണ്. പക്ഷെ ഇത് ഹലന്തമായി, പിന്നെ ഹലന്ത പ്രക്രിയ വരും, അതിനടുത്ത് വരുന്നു. അജന്തത്തിൻ്റെ പ്രത്യയമല്ല, പ്രക്രിയയല്ല ഹലന്തത്തിൻ്റെ. അപ്പൊ സഹിശബ്ദത്തിന്റെ പരത്തിൽ സൂ ഇരിക്കുമ്പോ ഇവിടെ സൂത്രം വന്നു. അനങ് സൗ എന്ത് ചെയ്തു? അനങ് ആദേശം ഏതിനു വിരിച്ചു? പ്രാതിപതി ഏതാണ്? എല്ലാത്തിനും വിരിച്ചോ? ഏതാ പ്രാതിപതിയും? സഖി. ഒരു ശബ്ദമേ ഉള്ളൂ ഇവിടെ, ഇക്കാരോ ഉകാരോ ഒന്നുമില്ല. സഖി ശബ്ദത്തിന് എന്ത് വിധിച്ചു? അനങ്ങ് വിധിച്ചു. അനങ്ങ് വിധിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ അന്യ ശേഷിച്ചു. ഏ സൂത്രം പ്രവർത്തിച്ചു? അതിനെ ബാധിച്ചുകൊണ്ട് ഉച്ച അന്താദേശം വന്നു. സഖി എന്നുള്ള പ്രാതിപതികം ഇപ്പൊ എന്തായി മാറി? സഖൻ. പരത്തിലെന്താണ്? സു. അപ്പൊ ഇനി ഇവിടെ മുതൽ അജന്തമല്ല, ഇത് ഹലന്ത പ്രക്രിയയാണ്. നമ്മളിപ്പോ അജന്തത്തിൽ നിന്ന് ഹലന്തത്തിലേക്ക് പോവുകയാണ്. എന്നുവെച്ചാൽ ഇവിടെ ഇനി വരുന്ന സൂത്രങ്ങളെല്ലാം ഹലന്തത്തിൽ വീണ്ടും വരുന്ന സൂത്രങ്ങളാണ്. പലയിടത്തും ഇത് ആവശ്യമായിട്ട് വരുന്നത്. അപ്പം സഖൻ സു എന്നിരിക്കുമ്പോ അടുത്ത സൂത്രം എന്താ ചെയ്യുന്നത്? സഖൻ എന്ന് പറയുന്നതിന്റെ അതൊരു പ്രാതിപതികമാണ്. ഇപ്പം അനന്തമായിരിക്കുന്നു, അതൊരു പ്രകൃതിയാണ്, അതൊരു അംഗമാണ്. അതിൻ്റെ നകാരത്തിൻ്റെ പൂർവത്തിലിരിക്കുന്ന അകാരത്തിന് ഒരു സപ്ന വിധിക്കും. അന്തിമമായ നകാരത്തിൻ്റെ പൂർവത്തിലിരിക്കുന്ന അകാരത്തിന് ഒരു സപ്ന വിധിക്കുന്നതാണ് ഉപധ. സപ്നയുടെ പേരാണ്, ആ സപ്നയാണ് ഉപധ. ഉപദ്ധ എന്ന് പറയുന്ന സത്യം ചോദിക്കുന്നതാണ് അടുത്ത സൂത്രം. ഹലോ അന്ത്യാത്പൂർവ ഉപദ്ധ അന്ത്യാതലഹ പൂർവോ വർണ്ണ ഉപദ്ധ സത്യ സ്യാണ്. അന്ത്യാതലഹ, ഹലോ അന്ത്യാതെന്ന് പറഞ്ഞല്ലോ, അതിനുള്ള പറഞ്ഞിരിക്കുന്നത് അന്ത്യാത് അലഹ. അന്ത്യാത് പഞ്ചമി എന്തോ അന്ത്യാതലഹ, അതിനോട് അടുത്ത് തന്നെ അല വരുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇതും പഞ്ചമ്യന്തമാണ് ആണ് പറയുന്നത്. അന്ത്യാതലഹ പൂർവ സൂത്രത്തിൽ തന്നെയുണ്ട്, അന്ത്യമായ അലിൻ്റെ പൂർവത്തിലുള്ള വർണ്ണ, വർണ്ണം അതിൻ്റെ പൂർവത്തിലുള്ള വർണ്ണം എന്താണ്? ഉപധ സ്വപ്ന, അനുപധ എന്ന് സ്വപ്നയുണ്ട്. അന്ത്യമായ അല്ല, അല്ലെന്ന് പറഞ്ഞാൽ വർണ്ണമെന്നാണ് അതിൻ്റെ അർത്ഥം. വ്യാകരണത്തിൽ വർണ്ണം എന്ന് പറയുന്നതിന് പകരം അല്ലെന്ന് പറയും. അപ്പോൾ അല്ലെന്ന് പറയുമ്പോൾ ഏതൊക്കെ വർണ്ണങ്ങളാണ്? ആ തുടങ്ങി അവസാനത്തെ ഹ വരെയുള്ള, എന്നുവെച്ചാൽ എല്ലാ സ്വരങ്ങളും വ്യഞ്ജനങ്ങളും, ഇതാണ് വർണ്ണങ്ങൾ. അപ്പം അന്ത്യമായ അല്ലെന്ന് പറയുമ്പോൾ അന്ത്യമായ വർണ്ണത്തിൻ്റെ പൂർവ്വത്തിലുള്ള വർണ്ണം എന്ന് പറയുമ്പം ഇവിടെ എവിടെ ആയാലും ശരി, ഇവിടത്തേക്ക് വേണ്ടി മാത്രം പറയുകയല്ല, ഇവിടെയും രാജൻ എന്നിരിക്കുന്നു. അന്ത്യമായ വർണ്ണമായി നകാരം, അവൻ്റെ പൂർവ്വത്തിലിരിക്കുന്ന അകാരം, അതിന് ഉപദാസം രാമാഭ്യാം ഭ്യാമ, അന്ത്യമായ വർണ്ണം അവൻ്റെ പൂർവ്വത്തിൽ ഇരിക്കുന്ന ആ, അങ്ങനെ എവിടെയും ഏത് സ്ഥലത്ത്. പക്ഷെ ആവശ്യമുള്ളിടത്ത്, ആവശ്യമില്ലാത്തടത്ത് സ്വപ്നായം വരുത്തിയിട്ട് കാര്യമില്ല. അതിൻ്റെ നിയമം എന്താണ്? പ്രയോജനം ഇതല്ല, സ്വപ്നയുണ്ട് അതുകൊണ്ട് അവിടെ വന്നുകൂടെ എന്നൊന്നും ചോദിക്കരുത്. വന്നുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ വരാം, പ്രയോജനമില്ലെങ്കിൽ വരേണ്ട കാര്യമില്ല. ഇവിടെ പ്രയോജനമുണ്ട്. അന്ത്യമായ വർണ്ണം ഇവിടുത്തെ ഏതാണ്? നക്കാരം, സഖൻ എന്നിരിക്കുന്ന നക്കാരം, അതിൻ്റെ പൂർവ്വത്തിലിരിക്കുന്ന വർണ്ണമെന്ന് പറയുന്നത് അകാരം, അതിന് ഉപദേശസ്വപ്നയുണ്ട്. ഇവിടെ അത് മനസ്സിലാക്കുക, ബാക്കി ഇനി അത് വരുന്നിടത്ത് മനസ്സിലാക്കാം എവിടേക്ക് വരുന്നു, എന്താണ് അതിൻ്റെ പ്രയോജനം എന്നുള്ളത്. പ്രാതിപതികമെന്നോ അംഗമെന്നോ അല്ലെങ്കിൽ പ്രകൃതിയെന്നോ അങ്ങനെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്താണ്, ഒരു ശബ്ദം അങ്ങനെ എടുക്കുക, ഏത് ശബ്ദത്തെ എടുക്കാം? ഇവിടെ ഇപ്പോൾ സഖൻ സൂ എന്നിരിക്കുന്നു, അതിൽ സൂ എന്ന് പറയുന്ന പ്രത്യയമാണ്. പ്രത്യയത്തെ സംബന്ധിച്ച് അത് അന്ത്യമാണോ പൂർവമാണോ? കാരണം അവിടെ ഒരു വർണ്ണമല്ലേ ഉള്ളു. അപ്പോൾ പ്രത്യയത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കുന്ന എന്താണ്? പൂർവത്തിലിരിക്കുന്ന പ്രാതിപതികം. അപ്പോൾ അർത്ഥാത് ഇവിടെ പ്രാതിപതികത്തിൻ്റെ അന്ത്യം ഒന്ന് കിട്ടും. അത് നേരിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ പൂർവത്തിൽ എന്ന് വരും. അതിനുപദാസഞ്ജ വന്നു. ഉപദാസഞ്ജ വരുന്ന എന്തിനു വേണ്ടി? അടുത്തൊരു കാര്യം വിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തെന്താണ് വിരിക്കുന്നത്? ഉപധയ്ക്ക് ദീർഘത്തെ വിരിക്കുന്നു. എന്നുവെച്ചാൽ സഖൻ എന്ന് പറയുന്നതിലെ അകാരത്തിന് ദീർഘത്തെ വിധിച്ച ഏത് വരും? ആകാരം വരും. ഏ സൂത്രപ്രകാരം? താനേ അന്തരത്തമഹ. അപ്പോൾ ഇവിടെ ദീർഘത്തെ വിധിക്കുന്നതാണ് അടുത്ത സൂത്രം. എന്താണ്? സർവനാമസ്ഥാനേച അസംബുദ്ധൗ നാന്തസ്യ ഉപധായ ദീർഘോ അസംബുദ്ധൗ സർവനാമസ്ഥാനേ. ഈ സർവനാമസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് സൂത്രമാണ് അത് വിരിച്ചത്? അല്ല, ഏതാണ്? സുഡനപുംസകസ്യ. ഇവിടെ പറഞ്ഞ് ശരി പറഞ്ഞു കഴിഞ്ഞു. സുഡനപുംസകസ്യ അതിന്റെ വൃത്തി എന്താണ്? സ്വാതി ബാക്കിയുടെ ഉണ്ട്. അക്ലീബസ്യ സ്വാതി സ്വാതി പഞ്ചവചനാനി സർവനാമസ്ഥാന സജ്ഞാനി സുരക്ലീബസ്യ എന്നാണ്. അപ്പോ ഇവിടെ സർവനാമസ്ഥാനം, ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? നാം തസ്യ നോബ്ധായ നാവരും അന്തത്തിന്റെ വിശേഷണമാവും, അപ്പൊ നാന്തമാവും. ഇത് അംഗാധികാരമാണ്. ആറ് നാല് എന്ന് പറയുമ്പോൾ അംഗ ആറ് ഒന്ന് പോലെ അംഗാധികാരമാണ്. പിന്നെ ഏഴാം അധ്യായവും അംഗാധികാരമാണ്. അപ്പൊ നാന്തസ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ നാന്തസ്യ അംഗസ്യ എന്ന് കിട്ടും. നാന്തമായ അംഗം എന്ന് കിട്ടും. അവിടെ വൃത്തിയിൽ എഴുതിയിട്ടില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കണം. നാന്തമായ അംഗം, അതിന്റെ ഉപധ. ഇവിടെ നാന്തമായ അംഗം ഏതാണ്? സഖൻ. അതിന്റെ ഉപധ ഏതാണ്? ആ ഉപധായ ദീർഘോ, ഉപധയ്ക്ക് ദീർഘം വരുന്നു. എല്ലായിടത്തും വരത്തില്ല. അസംബുദ്ധോ സർവനാമസ്ഥാന എന്ന് പറഞ്ഞാൽ സംബുദ്ധി ഭിന്നമായ സർവനാമസ്ഥാനം പരമിരിക്കും. സംബുദ്ധി ഭിന്നമായ സർവനാമസ്ഥാനം പരമിരിക്കെ. സംബുദ്ധി ഭിന്നമായ സംബുദ്ധി ഏത് സൂത്രമാണെന്ന് നമുക്കറിയാം. ഏതാണ്? ഏകവചനം സംബുദ്ധി. സംബുദ്ധിയും സംബോധനയും തമ്മിലുള്ള വ്യത്യാസം അറിയാം. എന്താണ് സംബുദ്ധി? സംജ്ഞ. പിന്നെന്താ? ഏകോചന മാത്ര സംബുദ്ധി. സംബോധന എന്ന് പറഞ്ഞാലോ എല്ലാം സംബോധനയാണ്. ഇവിടെ പറയുന്ന എന്താണ്? അസംബുദ്ധു സർവനാമസ്ഥാനം. സംബുദ്ധി ഭിന്നമായ സർവനാമസ്ഥാനങ്ങൾ പരമിരിക്കുമ്പോ, അപ്പൊ ഏതൊക്കെ പ്രത്യേകം പരമിരിക്കുമ്പോ? ഇത്രയും പരമിരിക്കുമ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നാന്തമായ അംഗത്തിന്റെ ഉപധയ്ക്ക് ദീർഘം വരും. അപ്പോ സഖൻ എന്ന് പറയുന്നത് നാന്തമായ അംഗമാണ്. അതിന്റെ ഉപധയായി അകാരം, അതിന് ദീർഘം വന്നാൽ എന്ത് വരും? സഖാൻ. പരത്തിൽ എന്തിരിക്കുന്നു? സു. അപ്പൊ സംബുദ്ധിയല്ല. നമ്മളെ പറഞ്ഞിരിക്കുന്നത് നാന്തസ്യ ഉപധായ ദീർഘോ, നാന്തമായ അംഗത്തിന്റെ ഉപധയ്ക്ക് ദീർഘം വരുന്നു. അസംബുദ്ധു സർവനാമസ്ഥാനേ, സംബുദ്ധി ഭിന്നമായ സർവനാമസ്ഥാനം വരും. ഓ, അപ്പൊ സഖാൻ സൂന്നിരിക്കുന്നു. സൂവില് ഉകാരം ഇത്തായി പോയി, ശേഷിക്കുന്ന എന്താണ്? സ്. ഈ സുവിനെ ഇനി ലോപിപ്പിക്കണം. സുവിന് ലോപം വരണം. ലോപം വരണമെന്നുണ്ടെങ്കിൽ ലോപം എന്ന് പറയുന്ന ഒരു കാര്യത്തെ വിധിക്കുന്നതിന് വേണ്ടി അതിനൊരു സ്വപ്നം വിധിക്കണം. കാരണം കേവല സീനല്ല, ഇതുപോലെ വരുന്നിടത്തെല്ലാം സീന് ലോപം വരണം. അതിനുവേണ്ടി സീന് ഇവിടെ അടുത്ത് എന്ത് ചെയ്യുന്നു? അപൃക്തം എന്ന് പറയുന്ന ഒരു സ്വപ്നം വിധിക്കുന്നു. അപൃക്തം, അതിനടുത്ത സൂത്രം അപൃക്ത ഏകാൽ പ്രത്യേക ഏകാൽ പ്രത്യോയാസോ അപൃക്ത സ്വപ്ന സ്യാദ്. ഏകാൽ, ഏകശബ്ദത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചു. സർവനാമ സംജ്ഞ പഠിച്ചു. എന്താണ് ഏകോ അന്യാർത്ഥേ പ്രധാനേച പ്രഥമേ കേവലേ തഥാ സാധാരണേ സമാനേ അല്പേ സംഖ്യായാം ച പ്രവിച്ചത്. അതിൽ കേവലം എന്നൊരർത്ഥമുണ്ട് ഏകശബ്ദത്തിന്. ആ അർത്ഥത്തിലാണ് ഇവിടെ ഏകശബ്ദം പ്രയോഗിച്ചിരിക്കുന്നത്. ഏക അല്ലെന്ന് പറഞ്ഞാൽ കേവലമായ അല്ല എന്നുവെച്ചാൽ അതൊന്നായിരിക്കും ഒരു വർണ്ണം. കാരണം അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയു തുടങ്ങിയ എല്ലാം വരും. അപ്പം അതിൽ ഒരല്ല് എന്നുവെച്ചാൽ ഏകവർണ്ണം, ഏകമായ വർണ്ണം. അങ്ങനെ ഏകാലായ പ്രത്യയം, പ്രത്യയമായിരിക്കണം അത് ഏകാലുമായിരിക്കണം. ഇവിടെ ഏതാണ് പ്രത്യയം? സു. അതിലെത്ര എല്ലുണ്ട്? ഒന്നേ ഉള്ളൂ. അത് ഏകാൽ പ്രത്യയമാണ്. എന്തുകൊണ്ട് അവിടെ സു മാത്രമേ ഉള്ളൂ? കേവല എന്ന് പറയുമ്പോ അസഹായ വാചി, മറ്റൊന്നും പാടില്ല എന്ന് വരും. വേറെ ഒന്നും കൂട്ടത്തിൽ പാടില്ല എന്ന് പറയും. അപ്പൊ ഏകോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അൽ എന്നെടുക്കുക, അത് ഏകമാണല്ലോ അല്ലേ? അല്ലെന്ന് പറയുന്ന ഏകമല്ലേ, അതിനകത്ത് എത്രയുണ്ട്? അല്ല, അല്ലെന്ന് പറയുന്നത് ഏകമാണ്, അതിനകത്ത് എത്രയുണ്ട്? ഒന്നേ ഉള്ളൂ. ആ അല്ലെന്ന് പറഞ്ഞ ആ എല്ലാം വരെയില്ലേ, പക്ഷെ അത് ഏകമല്ലേ? അല്ലെന്ന് പറഞ്ഞാൽ എത്രയുണ്ട്? അത് തന്നെ, ഏക അല്ലെന്ന് പറയുമ്പോ അല്ലെന്ന് പറയുന്ന ഏകമല്ലേ? അത് തന്നെ, അല്ലെന്ന് പറയുന്നതിൽ എത്ര വർണ്ണങ്ങളുണ്ട്? എല്ലാം ഉണ്ട്. അല്ലെന്ന് പറയുന്ന ഏകമാണോ രണ്ടാണോ? ഒന്ന്. അപ്പൊ എല്ലാത്തിനും എടുത്തുകൂടി. മറിച്ച് അല്ലെങ്ങനെയായിരിക്കണം? അസഹായം. രണ്ടാമതൊന്നും ഇല്ലാത്തായിരിക്കണം എന്ന് പറയുമ്പോൾ പിന്നെ ഏതിനെടുക്കാൻ പറ്റുമോ? ഒരു വർണ്ണത്തെ എടുക്കാൻ പറ്റും. മറിച്ച് ഏകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെന്ന് പറയുന്ന പ്രത്യാഹാര ഏകമാണ്, പക്ഷെ അതൊന്നല്ല. എന്തുകൊണ്ട്? അതിന്റെ അകത്ത് എല്ലാ വർണ്ണങ്ങളും വരും. പക്ഷെ കേവലമെന്നുള്ള അർത്ഥം കൊടുത്താലോ, അത് അല്ലെന്ന് പറയുന്നത് ഒന്ന് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞാൽ കേവലമായിരിക്കും. രണ്ടാമതൊന്നും കൂടി അവിടെ വരാൻ പാടില്ല. അതാണ് കേവല അർത്ഥം കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോ ഏകാലായ പ്രത്യയം എന്ന് പറയുമ്പോൾ ഇവിടെ ഏതായിരിക്കുന്നത്? ഏതെന്നാണോ അതിന് അവൃക്ത സംജ്ഞ, അത് അവൃക്തം ഒന്ന് സംജ്ഞ. അപ്പൊ ഇവിടെ ഇപ്പൊ എങ്ങനെയാണ് രൂപമായിരിക്കുന്നത്? സഖാൻ സു എന്നിരിക്കുന്നതില് സു പ്രത്യയമാണ്. ഏത് സൂത്രപ്രകാരമാണ് അതിന് പ്രത്യയം എന്നുള്ള സംജ്ഞ കിട്ടിയത്? പ്രത്യേക. അത് പ്രത്യയമാണ്, ഏകാലിലാണ്. അതിനെന്ത് സ്വപ്നം ഒന്നു? അവൃക്തം എന്ന് പറയുന്ന സ്വപ്നം ഒന്നു. ഇപ്പൊ സഖനിലെ നകാരത്തിന്റെ പൂർവ്വത്തിലുള്ള അകാരത്തിന് എന്ത് സ്വപ്നം ഒന്നു? വധ. ഒരു രൂപ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് പാണിനി എത്രമാത്രം സ്വപ്നങ്ങളാണ് വിധിക്കുന്നത് എന്ന് നോക്കണം. ഈ സ്വപ്നങ്ങളുള്ളത് കൊണ്ടാണ് പാണിനിക്ക് സൂത്രങ്ങൾ ചുരുക്കാൻ പറ്റുന്നത്. ഒരു സ്വപ്നം ആശ്രയിച്ചിട്ട് അനേക വിധികൾ അനേക രൂപ സ്ഥലങ്ങളിൽ ചെയ്യാൻ പറ്റും. അത് അതിന്റെ ഗുണം. ദോഷം എന്ന് പറയുന്നത് ഈ സ്വപ്നങ്ങളെല്ലാം നമ്മൾ ഓർത്തു വയ്ക്കേണ്ടി വരും. എന്താണ് ഉപധ, എന്താണ് അപൃക്തം, എത്രയോ സ്വപ്നങ്ങളോട് വന്നിരിക്കുന്നു. സു എന്ന് പറയുന്ന പ്രത്യയം. അപ്പൊ ഇതെല്ലാം അറിഞ്ഞിരുന്നാലേ ഈ ഒരു പ്രക്രിയ ചെയ്യാൻ പറ്റും. പ്രാതിപദികം, അംഗം തുടങ്ങി നിരവധി സ്വപ്നങ്ങൾ, പദം, എല്ലാ സ്വപ്നങ്ങളാണോ? അപ്പോൾ ഇവിടെ ഈ സൂത്രം കൊണ്ട് ഏകാൽ പ്രത്യയോ യസ് അപൃക്ത സംയോസ്യ, അത് ഏകാലായ പ്രത്യയം അതിന് അപൃക്തം എന്ന സ്വപ്നമുണ്ട് എന്ന് ഒരു സ്വപ്നയെ വിധിച്ചതുകൊണ്ട് സഖാൻ സ് എന്നിരിക്കുന്നിടത്ത് സിന് അപൃക്ത സംജ്ഞ വന്നു. ഇനി എന്ത് ചെയ്യണം? ഇതിനെ ലോപിപ്പിക്കണം, അപൃക്തത്തെ ലോപിപ്പിക്കണം. ഇപ്പൊ സിന് ലോപം വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പറയണം സു എന്നുള്ള എല്ലാവരും പല ദോഷങ്ങളും ഗുണങ്ങളും എല്ലാം വരും. അപൃക്തമായ സുവിന് ലോപം ഇരിക്കണം. അപ്പൊ അത് വിശേഷിച്ച് അത് പ്രവർത്തിക്കാനടത്തെ പ്രവർത്തിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് അടുത്ത സൂത്രം. ഹൽ ജ്ഞാഭ്യോ ദീർഘാസൂതി ഹ്യപൃത്തം ഹൽ. ഹൽ ജ്ഞാഭ്യോ ദീർഘാസൂതി ഹ്യപൃത്തം ഹൽ. ഹലന്താത്പരം ദീർഘോ യോ ജ്ഞാപോ തദന്താച്ച പരം സൂതിസീത്യേതത് അപൃക്തം ഹൽ ലുപ്യതേ. രണ്ട് ഭാഗമായിട്ടാണ്. ആദ്യത്തെ എന്താണ്? ഹലന്താത് പരം, അത് വേറെയാണ്. ഹലന്താത് പരം. അടുത്തെന്താണ്? ദീർഘോ യോ ജ്ഞാപോ തദന്താച്ച പരം, ഇത് വേറെ. ഇത് രണ്ട് സ്ഥലത്താണ് പ്രവർത്തിക്കുന്നത്. ഇതിനാണ് സൂത്രത്തിൽ പറഞ്ഞ ഹൽ ജ്ഞാഭ്യോ, ഹൽ ജ്ഞാഭ്യ. ഏത് വിഭക്തിയാണ്? പഞ്ചമി. എങ്ങനെ മനസ്സിലായി? അങ്ങനെയും മനസ്സിലാക്കാം. പരം ദിഗ്യോഗെ പഞ്ചമി എന്ന് പറയും. പരം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ യോഗത്തിൽ പഞ്ചമി വരും. ഹൽ ഞാഭോ, ഹലിച്ച നീച്ച ആപ്പിച്ച, അതാണ് ഹൽ ഞാഭ. ഹൽ ഞാഭ്യ എന്ന് പറയുന്നത് ഹല്ല് നീ ആപ്പ്. ഹല്ലെന്താണ് നമ്മൾ അറിയാം. നീയും ആപ്പും നമ്മളിനി പഠിക്കേണ്ടതാണ്. അപ്പൊ പഠിക്കും. അത് പഞ്ചമി ദീർഘാതെന്ന് പറയുന്ന അതിനോട് അന്വയിക്കണം. അന്വയിക്കുമ്പോ ദീർഘാത് ഹൽ, ഹലഹ പരം എന്ന് പറയാൻ പറ്റുമോ? ദീർഘമായ ഹല്ലിന്റെ പരം എന്ന് പറയാൻ കഴിയുമോ? ദീർഘമായ ഹല്ലിന്റെ പരം അങ്ങനെ പറയാൻ കഴിയുമോ? എന്തുകൊണ്ട്? ആ ദീർഘം എന്ന് പറയുന്നത് അച്ഛന് വിധിച്ചിരിക്കുന്ന സംജ്ഞയാണ്. ഹല്ലിന് എവിടെയെങ്കിലും ദീർഘസംജ്ഞ വിധിച്ചിട്ടുണ്ടോ? അപ്പൊ പിന്നെ ഏത് സൂത്രമാ ദീർഘസംജ്ഞ വിധിച്ചത്? ഭൂകാലോ ജുറസ്വ ദീർഘ പുടുത്ത, അവിടെ പ്രത്യേകം പറഞ്ഞു. അച്ഛനെ ദീർഘസംജ്ഞയാണ്. പക്ഷെ ഇവിടെ ഹല് ഞാഭ്യോ, ഹലിച്ച അങ്ങീച്ച ആപ്പ് എന്ന് പറഞ്ഞിട്ട് ദീർഘ എന്നും പറഞ്ഞു. അപ്പൊ ഹല്ലിന് ദീർഘം സംജ്ഞ ഇല്ലാത്തതുകൊണ്ട് നീ ആപ്പ് അതിനെ ദീർഘത്തോട് അന്വയിക്കണം. നീ എന്നും ആപ്പ് എന്ന് പറയുന്നതിനെയും ദീർഘത്തോടുകൂടി അന്വയിക്കണം. അപ്പൊ എന്തർത്ഥം വരും? ദീർഘമായ നീയും ആപ്പും എന്ന് കിട്ടും. ദീർഘമായ നീയും, അതാണ് വൃത്തിയിൽ അഴിക്കുന്ന എന്താണ്? ദീർഘവും യൌ ഞാപ്പവും എന്ന് പറഞ്ഞാൽ ദീർഘമായ നീയും ആപ്പം. ദീർഘവും ഏത് വിഭജനമാണ്? ഏത് വിഭക്തിയാണ്? ദ്വിതീയ. ഏതിന്റെ ദ്വിതീയ? ദീർഘ. ദീർഘയുടെ ദ്വിതീയാണ് എന്തോന്ന്? ദീർഘൗ. ഏത് ശബ്ദം പോലെ? രാമശബ്ദം പോലെ. അപ്പോ അത് ദീർഘമാണെങ്കിൽ അടുത്ത യൗ, അതും പ്രഥമ ദ്വിവചനമാണ്. പിന്നെ ഞാപ്പോ, അതും ദ്വിവചനമാണ്. അപ്പൊ ദീർഘമായ നീയും ആപ്പും എന്ന അതിന്റെ അർത്ഥം കിട്ടി. ഇതെങ്ങനെയാണ് ഇത് കിട്ടിയത്? സൂത്രത്തിലെ ഞാഭോ ഞാഭ്യോ എന്ന് പറയുന്ന ആ ഭാഗത്തെ ദീർഘത്തോട് അന്വയിച്ചപ്പോൾ അർത്ഥം കിട്ടിയതാണെന്ത്? ദീർഘമായ നീയും ആപ്പും. ഏത് നീ, ഏതാണ് ആപ്പെന്ന് ഇപ്പൊ ചോദിക്കണ്ട, അത് പഠിക്കും പിന്നീട്. ഇത്രമാത്രം മനസ്സിലാക്കുക, നീയും ആപ്പും ദീർഘമായത്. പിന്നെ സൂത്രത്തിൽ വരുന്ന എന്താണ്? ഹൽ എന്ന് കിട്ടി. അതിനവിടെ പറഞ്ഞെന്താണ്? ഹലന്താത് പരം എന്ന് പറഞ്ഞു. ഹല്ലെന്ന് പറയുന്നുണ്ട് എന്തെടുത്ത്? ഹലന്തം, ഹലന്തത്തിന്റെ പരം എന്ന് കിട്ടി. പിന്നെ ദീർഘമായ നീ ആപ്പെന്ന് പറയുന്നു തദന്തം എന്നെടുക്കണം. അപ്പൊ എന്തോരും? ദീർഘമായ നീയും ആപ്പും അന്തമായിട്ടുള്ളതിന്റെ പരത്തിൽ. പരത്തിലെന്താ ഉള്ളത്? സൂത്രത്തിൽ സു തീ സി മൂന്നെണ്ണം. സു തീ സി, അല്ല സു എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. തീ സി ഇനി പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ചിന്തിച്ചേ അടങ്ങുന്നുണ്ടെങ്കിൽ ചിന്തിച്ചോളുക, മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ചിന്തിക്കാതിരിക്കുക. എന്താണ് തീ, എന്താണ് സി, ഗവേഷണം നടത്താൻ താല്പര്യമുണ്ടെങ്കിൽ നടത്തുക. തൽക്കാലം ഇവിടെ നിന്നാൽ ഇവിടെ സു നോക്കിപ്പോ അതിൻ്റെ ആവശ്യമാണ്. ആവശ്യമില്ലാത്തത് പഠിക്കുമ്പോഴാണ് തിലക്കനം ഉണ്ടാകുന്നത്. നമുക്ക് പഠിക്കുകയും വേണം, തിലക്കനം ഒഴിവാക്കുകയും വേണം. തിലക്കനവും തലവേദനയും ഇത് തന്നെ തലവേദന ഉണ്ടാക്കുന്ന സാധനം. തൽക്കാലം തീ സി അങ്ങ് വിട്ടയ്ക്കുക, സു മാത്രം എടുക്കുക. സൂനെടുത്തിട്ട് പൂർവത്തോട് ചേർത്ത് മനസ്സിലാക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹലന്താത് പരം സു, ഹലന്തത്തിന്റെ പരത്തിലിരിക്കുന്ന സു. അത്രയും പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഇവിടെ ഹലന്തമായിരിക്കുന്ന ഏതാണ്? സഖാൻ ഹലന്തമാണത്. അവിടുത്തെ ഹല്ലേതാണ്? നകാരം. ഏ സൂത്രപ്രകാരം അത് ഹല്ലായി? ആദിരന്തിയന സഹേത. എനിക്കൊരു വലിയ എന്താണ് ഭ്രാന്തി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചിരിക്കുന്ന ആണുങ്ങൾക്ക് ആ ബുദ്ധി കൂടുതലെന്നാണ് വിചാരിച്ചത്. ഇപ്പോഴാണ് മനസ്സിലായതല്ല. ഓർമ്മശക്തി, ബുദ്ധിയല്ല ഓർമ്മശക്തി. ആദിരന്തിയന സഹേത എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. ഹല്ലെന്ന് പറയുന്ന പ്രത്യാഹാരമാണ്, അത് ഏത് സൂത്രം കൊണ്ടേ ഉണ്ടാക്കാൻ പറ്റൂ. ആദിരന്തിയന സഹേത നമുക്കറിയാം, പക്ഷെ പെട്ടെന്ന് വരത്തില്ല, മനസ്സിൽ പെട്ടെന്ന് വരത്തില്ല. അത് എനിക്ക് വന്നില്ലെങ്കിൽ മനസ്സിലാക്കാം. വയസ്സായ എനിക്ക് അത്രയും ബുദ്ധി സ്പീഡിന് വർക്ക് ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളൊക്കെ ചെറുപ്പക്കാരാണ്, നിങ്ങൾക്ക് വരാതിരിക്കാൻ പാടില്ല. എന്നാണ് ഞാനും വയസ്സായെന്നാണോ പറയുന്നത്? അത് തല മാത്രമേ വയസ്സായുള്ളൂ, ആള് വയസ്സായിട്ടില്ല. അത് ചിലർക്ക് നേരം നേരത്തെ വരും, ഒന്ന് വിചാരിച്ച് വയസ്സാവണമെന്നില്ല, പെട്ടെന്ന് ഓർമ്മ വരണം. ഹലന്താ പരം, നമുക്കിപ്പോ ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ ഈ സൂത്രത്തിൽ. എന്താണ് ഹലന്താ പരം സു? ആ ഭാഗം മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി, ബാക്കിയുള്ളത് വരുമ്പോൾ മനസ്സിലാവും. എല്ലാം കൂടെ മനസ്സിലാക്കി ഉള്ളതുകൂടെ ഇല്ലാതാണ്. ഹലന്താത് പരം സു എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. ഹലന്തമായ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന സു, അതിന് ലോകം വരും. ഹലന്തമായ ശബ്ദത്തിന്റെ പരത്തിലിരിക്കുന്ന സു. പിന്നെ ഇവിടെ സൂത്രത്തിൽ ഹലേ ഉള്ളൂ, ഇവിടെ ഹലന്തമെന്നുണ്ട്. ഇത് അംഗാധികാരത്തിലാണെങ്കിൽ ഹലന്തമായ അംഗമെന്നെടുക്കാം, പക്ഷെ ഇത് അംഗാധികാരമല്ല. ഇത് ഏതാണ്? ആറ് ഒന്നാണ്. ആറ് ഒന്നിന് അംഗാധികാരമില്ല. ആറ് നാലിലാണെങ്കിൽ അംഗാധികാരമുണ്ട്. അപ്പൊ ഹലന്തമായ പിന്നെ എന്തെന്ന് പറയും? ഇവിടെ ഹലന്തത്തിന്റെ പരത്തിലിരിക്കുന്ന സു എന്ന് പറയുമ്പോൾ ഈ ഹലന്തം ഇപ്പൊ എന്തായി? അംഗമല്ല, പിന്നെന്തായി? പ്രാതിപതികമെന്ന് വേണമെങ്കിൽ പറയാം, പ്രകൃതി എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? സു വന്നതുകൊണ്ട്. കാരണം ഇവിടെ സു എന്ന് പറയുന്നത് പ്രത്യമാണെന്ന് മനസ്സിലാക്കി. ഇപ്പൊ പൂർവ്വത്തിലിരിക്കുന്ന പ്രകൃതിയായിരിക്കും. അതുകൊണ്ട് ഹല്ലെന്ന് പറയുന്നതിന് വൃത്തിയിലെഴുതി ഹലന്തം എന്ന് പറഞ്ഞാൽ ഹലന്തമായ പ്രകൃതി എന്ന് അർത്ഥാത് കിട്ടിയതാണ്. അതായത് അംഗാധികാരമല്ല. അതിന് വേണമെങ്കിൽ നമുക്ക് പറയാം ഹലന്തമായ അംഗമെന്നോ ഹലന്തമായ പ്രാതിപതികമെന്നോ അല്ലെങ്കിൽ ഹലന്തമായ പ്രകൃതിയെന്നോ എല്ലാം പറയാം. അതിന് കാരണം സൂപരത്തിലിരുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ സൂത്രത്തിന്റെ അർത്ഥം എന്താണ്? ഹലന്തമായ പ്രകൃതിയുടെ പരത്തിലിരിക്കുന്ന സു, അതിനെന്ത് സംഭവിക്കും? ലോകം. അത് സൂന് ലോകം എന്നല്ല പറയുന്നത്, അത് അപൃക്തമായിരിക്കും. സൂ എന്ന് പറയുന്നത് അപൃക്തം ആകണം. അങ്ങനെ എന്തിനു സൂവിനെ അപൃക്തമാക്കി? അതിന്റെയൊക്കെ പ്രയോജനം നമ്മൾ ഇനി പഠിക്കും. ഇപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി, ഇവിടത്തെ സൂ എന്ന് പറയുന്നത് അപൃക്തമാണ്. പൂ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം പറഞ്ഞു എന്താണ്? അനുബന്ധ കാര്യങ്ങളെല്ലാം അന്തരംഗങ്ങളായതുകൊണ്ട് ആദ്യം തന്നെ പ്രവർത്തിക്കും. അത് മാത്രമല്ല, നിയമമുണ്ട്. എന്താണ്? ന അനുബന്ധകൃതം അനേകാത്വം. അനുബന്ധം കൊണ്ടൊന്നും അനേകാലാകത്തില്ല. അനുബന്ധം കൊണ്ട് അനേകാലാകത്തില്ല. ഇതപ്പോ അപൃക്തമാണ്. അത് വേറെ സന്ദർഭത്തിൽ പറഞ്ഞാണ്. എന്നാലും ഇവിടെ സു എന്ന് പറയുന്നത് എന്താണ്? കേവലമായ സു ആണ്. അത് അപൃക്തമാണ്. ഹലന്തമായ പ്രകൃതിയുടെ പരത്തിലിരിക്കുന്ന സു ലോപിക്കും. ബാക്കിയുള്ളതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ദീർഘമായ അടുത്ത് യോ ജ്ഞാപോ, ദീർഘമായ നീയും ആപ്പും തദന്ത സദന്തമായ പ്രകൃതി എന്ന് വെച്ചാൽ ദീർഘമായ നീയും ആപ്പും അന്ത്യത്തിലുള്ള പ്രകൃതി, അതിന്റെയും പരത്തിലിരിക്കുന്ന സു തി സി, ഈ മൂന്ന് അപൃക്തങ്ങൾക്കും അപൃക്തമായ ഹല്ല്, ഇത് ഹല്ലുകളാണല്ലോ. സു എന്ന് പറയുന്നതിന് ഉകാരം പോവും, ശീല ഇകാരം പോവും, ശീല ഇകാരം പോവും. ഇത് പോയി കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? സു തീസ്. ഈ തീ എന്ന് പറയുന്ന ഭവതി, സി എന്ന് പറയുന്ന ഭവസി, അവിടെയൊക്കെ വരുന്നതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ് ഇനി അത് പഠിക്കേണ്ടതാണ്. തൽക്കാലം നമ്മളത് വിടുക. ഈ മൂന്ന് അപൃക്തം, ഇത് ഹല്ലുമാണ്, ഇത് ലുപ്യതേ, ലോപം സംഭവിക്കുന്നു, ലോപിക്കപ്പെടുന്നു. ഇപ്പോൾ മൊത്തം വൃത്തിയുടെ അർത്ഥം എന്താകും? ഹലന്തമായ പ്രകൃതിയിൽ നിന്ന് പരത്തിലിരിക്കുന്ന സൂതീസി എന്നീ അപൃക്ത ഹല്ലുകളും ദീർഘമായ നീ അല്ലെങ്കിൽ ആപ്പ് അന്തമായി വരുന്ന പ്രകൃതിയുടെ പരത്തിലിരിക്കുന്ന സൂതീസി എന്ന അപൃക്തമായ ഹല്ലുകൾക്ക് ലോകം സംഭവിക്കുന്നു. അപ്പൊ സൂതീസി എന്ന് പറയുന്ന ഈ മൂന്നെണ്ണോടുകൂടെ അപൃക്ത ഹല്ലുകൾ, അതിന് ഹലന്തമായ പ്രകൃതിയോടും അന്വയിക്കണം, ദീർഘമായ നീ ആ എന്ന് പറയുന്ന തദന്തമായ പ്രകൃതിയോടും അന്വയിക്കണം. അതിൽ ബാക്കിയുള്ളതൊന്നും ഇപ്പം മനസ്സിലായില്ലെങ്കിലും നമ്മളത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമ്മൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഹലന്തമായ പ്രകൃതിയുടെ പരത്തിൽ ഇരിക്കുന്ന സ് എന്ന അപൃക്തമായ ഹല്ലിന് ലോപം വരുന്നു, ലഭ്യത ലോപിക്കപ്പെടുന്നു. സാധാരണ ലോപഹം എന്നാ ലോപഹ സ്യാദെന്നാണ്. ഇവിടെ ലുപ്യത എന്ന് പറയുന്നത് ഇവിടുത്തെ ലോകശബ്ദത്തിന് ഇത് കർമ്മണി പ്രത്യമാണ്. ലുപ് ധാതുവിൽ നിന്ന് കർമ്മണി പ്രത്യം വന്നപ്പോൾ അത് ലുപ്യത എന്നർത്ഥം പറയും. അതാണ് ലുപ്യത എന്ന് പറയുന്നത്. അത് കർമ്മണി ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ അത് വ്യക്തമാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് സഖാൻ സൂന്നിരുന്നപ്പോ ഹലന്തമായ പ്രകൃതിയായി നകാരം അന്തമായിരിക്കുന്ന സഖാൻ അതിന്റെ പരത്തിലിരിക്കുന്ന സീന് ലോകം വന്നു. പിന്നെ ശേഷിക്കുന്ന എന്താണ്? സഖാൻ. ഇനി എന്ത് ചെയ്യണം? സഖാനിലെ മകാരത്തെ ലോപിപ്പിക്കണം. എവിടെ ഇങ്ങനെ ഓർക്കണം? ആദ്യം സഖി എന്നാണ് ഇരുന്നത്. സഖ്യുരസംബദ്ധോ അനങ്സോ എന്നുള്ള സൂത്രപ്രകാരം എന്ത് ചെയ്തു? അതിനാദ്യം സഖന്നാക്കി, സഖന്നാക്കിയിട്ട് ആ സഖനിലെ അകാരത്തിന് ദീർഘിക്കാൻ വേണ്ടി ഏത് സംജ്ഞ വിധിച്ചു? ഉപതാസംജ്ഞ. ഏത് സൂത്രപ്രകാരം? അനന്ത്യാപ്രകാരം ഉപതാസംജ്ഞ വിധിച്ചു, അതിന് ദീർഘം വിധിച്ചു. ഏത് സൂത്രപ്രകാരം? സർവനാമസ്ഥാനജാസംബദ്ധ. അപ്പൊ സഖാൻ സീന്നായി. ഇനി വേണ്ടത് എന്താണ്? പരത്തിലിരിക്കുന്ന സീനെ ലോപിപ്പിക്കണം. അതിനുവേണ്ടിട്ട് അതിനാദ്യം അപൃക്ത സംജ്ഞ വിധിച്ചു, അപൃക്ത ഏകാൽപ്പെടുത്തിയ അതിനെ ലോപിപ്പിച്ചു. അങ്ങനെ ഹൽ ഞാഭ്യോ ദീർഘാസ്വദിച്ച് അപൃക്തം ഹൽ എന്നാണ് പ്രകാരം അതിനെ ലോപിപ്പിച്ചു. ഇനി വേണ്ടത് എന്താണോ? ഈ നഗാരത്തെ ലോപിപ്പിക്കണം. പ്രാതിപതികത്തിന്റെ അപ്പുറത്ത് വിധിച്ചു കഴിഞ്ഞാൽ അത് പ്രാതിപതികത്തിന്റെ പരത്തിലിരിക്കും. പ്രാതിപതികത്തിന്റെ പരത്തിലാണ് പ്രത്യേക പരശ്ച. ചേരുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എപ്പൊ പ്രാതിപ സുപ്പ് വിധിക്കുന്നു അപ്പൊ തന്നെ സപ്ഞാസൂത്രം പ്രവർത്തിച്ചിരിക്കും. അതെല്ലാം നമ്മുടെ പെർമിഷനൊന്നും ചോദിക്കത്തില്ല. സു വന്നോ ഉടൻ തന്നെ വന്നിട്ട് എന്ന് പറയും സുപ്തിങ്ങന്തം പദം ഏതൊക്കെ സൂത്രങ്ങളുണ്ടോ അതെല്ലാം പ്രവർത്തിക്കും. വിശേഷിച്ച് സപ്ഞാസൂത്രങ്ങളെന്ന് പറയുന്ന അന്തരംഗങ്ങളാണ്, അവർക്ക് പിന്നെ മുന്നും പിന്നും നോക്കേണ്ട കാര്യമില്ല. ഒരു ചാടിക്കേറി അങ്ങ് പ്രവർത്തിക്കും. വിധിസൂത്രങ്ങളാണെങ്കിൽ അങ്ങനെയല്ല, അവർക്ക് ചിന്തിക്കണം പരമാണോ നിത്യമാണോ അന്തരംഗമാണോ അപവാദമാണോ ഇതൊക്കെ ചിന്തിക്കണം. നകാരത്തിന് ലോമിരിക്കുന്ന സൂത്രമാണ് നലോപഹ പ്രാതിപതികാന്തസ്യ. പ്രാതിപതിക സപ്നഹം യത് പദം തദന്തസ്യ നസ്യ ലോപഹ. ഇപ്പൊ തന്നെ ചിലർക്ക് ദഹനക്കേട് തുടങ്ങിയിട്ടുണ്ടോ? ഇത്രയും സൂത്രവും പേടിക്കേണ്ട കാര്യമില്ല. ഉടനെ ഒന്നും ഇനി ഇത്രയും സൂത്രം വരത്തില്ല. അങ്ങനെ സമാധാനിക്കാം. പിന്നെ ഇത്രയും സൂത്രം വരുന്നുണ്ടെങ്കിൽ ഒരു രൂപത്തിന് വേണ്ടിയിട്ടാണ്. ഒരു രൂപം ശ്രദ്ധിക്കാനാണ് ഒരുപാട് സൂത്രങ്ങൾ. പല രൂപങ്ങൾക്ക് പല സൂത്രങ്ങൾ വന്നു കഴിയുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. ഇത് ഒരിടത്ത് മനസ്സിലാക്കിയോ? ഉദാഹരണം പറഞ്ഞപ്പോൾ സർവനാമത്വം, അവിടെ കുറേ സൂത്രങ്ങൾ വന്നാൽ പലയിടത്തായിട്ടാണ് വന്നത്. അത് ഓരോ സ്ഥലത്തും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം. ഇതതിൻ്റെ ആവശ്യമില്ല. ഇത് ലക്ഷ്യം ഒന്നേ ഉള്ളൂ, ഏതാണ്? സഖ. അതാണ്, അവിടെ പല സൂത്രങ്ങൾ പ്രവർത്തിക്കുന്നു, ഭയപ്പെടേണ്ട കാര്യം. നലോപഹ പ്രാതിപതികാന്തസ്യ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ന സൂത്രത്തിൽ പ്രത്യേക പദമാണ്, ലോപഹ പ്രത്യേക പദമാണ്, പ്രാതിപതിക പ്രത്യേക പദമാണ്, അന്തസ്യ പ്രത്യേക പദമാണ്. ന എന്ന് പറഞ്ഞാൽ നസ്യ എന്നാണ്, ഷഷ്ടിയന്തമാണ്. ലോപഹ പ്രഥമാന്തം, പ്രാതിപതിക എന്ന് പറഞ്ഞാൽ ഷഷ്ടിയന്തമാണ്, പ്രാതിപതികസ്യ എന്നാണ്. അപ്പോ നസ്യ എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഷഷ്ടി എവിടെ പോയി? പ്രാതിപതികസ്യ ഷഷ്ടി എവിടെ പോയി എന്ന് ചോദിക്കരുത്. കാരണം ഛന്ദോവത് സൂത്രാണി ഭവന്തി. സൂത്രങ്ങളെല്ലാം ഏതുപോലെയാണ്? വേദമന്ത്രം പോലെയാണ്. അപ്പൊ വേദമന്ത്രങ്ങളിൽ ഈ വിഭക്തികളെല്ലാം ലോപിക്കും. അതിന് പണിന് പ്രത്യേക സൂത്രം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. സുപാം സുലത് പൂർണ്ണ പൂർവ്വ സവർണ ദീർഘ ചാലഹ എന്നൊരു സൂത്രമുണ്ട്. സൂത്രപ്രകാരം സുപ്പിന് ലുക്ക് വരും. അപ്പൊ അങ്ങനെ ആ സൂത്രപ്രകാരം ഇവിടെയൊക്കെ ലുക്ക് വന്നിരിക്കുകയാണ്. നസ്യാന്നിടത്ത് ലോപിച്ചു പോയി, പ്രാതിപതികസ്യാന്നിടത്ത് ലോപിച്ചു പോയി. പക്ഷെ ആ വിഭക്തി അന്തങ്ങളെ ആ അർത്ഥത്തെ സ്വീകരിച്ചുകൊണ്ടാണ് വൃത്തി എഴുതിയിരിക്കുന്നത്. എന്താണ്? പ്രാതിപതിക സപ്ഞകം യത് പദം തദന്തസ്യ നസ്യ ലോപഹ. ഇത് പദാധികാരത്തിലാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ്? പ്രാതിപതിക സപ്ഞകം യത് പദം. പ്രാതിപതിക സപ്നയുള്ള പദം. ഇവിടെ ഏതാണ് പ്രാതിപതിക സപ്നയുള്ള പദം? സഖാൻ. ഇതിന് പദസഞ്ജ വരുന്ന സൂത്രപ്രകാരം സുപ്തിങ്ങന്തം പദം സുബന്ധമാണ്. അപ്പൊ അത് ലോപിച്ചു പോയാലും അങ്ങനെ കണക്കാക്കാമെന്നുള്ള സൂത്രം നമ്മൾ പഠിച്ചിട്ടില്ല, ഇനി പഠിക്കും. ഇവിടേക്ക് അത് വരേണ്ടതാണ്, പക്ഷെ കൊടുത്തിട്ടില്ല. പ്രത്യേക ലോപേ പ്രത്യേക ലക്ഷണം അതിന് വരും. തൽക്കാലം മനസ്സിലാക്കുക, ലോപിച്ചാലും അത് സുബന്ധമാണോ? അതായത് ഹൽങ്ങ്യാഭ്യോ ദുർഗാസ്വൃത്തം ഹൽ എന്നുള്ള സൂത്രപ്രകാരം സു ലോപിച്ചു കഴിഞ്ഞാലും ഇത് സുബന്ധമാണ്. സുബന്ധമാണെങ്കിൽ പദമാണ്. അപ്പൊ സഖാൻ എന്ന് പറയുന്നത് പദമാണ്. പിന്നെ പ്രാതിപസഞ്ജയുണ്ട്, നേരത്തെ തന്നെ ഉണ്ടല്ലോ. ഏതാണ് പ്രാതിപതികം ഇവിടെ? സഖിയാണ്. സ സഖിയാണ് പ്രാതിപിധ്യം. പക്ഷേ സഖാനും പ്രാതിപിധ്യമാകുന്നത് ഏത് ന്യായം അനുസരിച്ചിട്ടാണ്? അല്ല, സഖി പദമാണ്. ഞാൻ പറയുന്നു സഖാനും പദമാണ്. അതിനെന്ത് പരിഭാഷയാണ്? ഏകദേശ വികൃതം അനന്യവത്. ഒരു ചെറിയ മാറ്റം വന്നാലും അങ്ങനെ തന്നെ സ്വീകരിക്കാം. അതുകൊണ്ട് സഖിക്ക് എന്തായാലും പ്രാതിനിധ്യം കിട്ടി. അവിടെ സഖിയിലെ വികാരത്തിന് അനങ്ങ് വന്നു. അതാണ് ഏകദേശ വികാരം. വികാരം അന്നായി മാറി. ഇപ്പൊ സഖൻ എന്ന് പറയുന്നതും പ്രാതിപതികമാണ്. പിന്നെ അതിന് പദസഞ്ജയുണ്ട്, സുപ്തിംഗന്ധം പദം. അതാണ് പറയുന്നത് പ്രാതിപതിക സപ്നകം യത് പദം. പ്രാതിപതിക സപ്നയുള്ള പദം തത് അന്തസ്യ നസ്യ എന്ന് വെച്ചാൽ തസ്യ അന്തസ്, ആ പദത്തിന്റെ അന്ത്യത്തിലുള്ള നകാരത്തിന്, പദത്തിന്റെ അന്ത്യത്തിലുള്ള നകാരത്തിന് ലോപഹസ്യ, അത് ലോപം വരുന്നു. പോയി, നകാരം പോയി. ഇപ്പൊ എന്തായി? സഖ. ഇപ്പൊ സഖിശബ്ദം എന്തായി മാറി? അതിനുവേണ്ടി പാണിനി എന്ത് കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് പഠിക്കാനുള്ള പ്രയാസമേ ഉള്ളൂ. ഇതിനുവേണ്ടി പാണിനി എത്രമാത്രം കഷ്ടപ്പെട്ടെന്നൊന്ന് ആലോചിച്ചു നോക്കുക. പഠിക്കാൻ നമുക്ക് കഷ്ടപ്പാടെന്ന് പറയുന്നു. നകാരാന്ത ശബ്ദങ്ങളെല്ലാം ഇതുപോലെയാണ് വരുന്നത്. രാജൻ ശബ്ദം എങ്ങനെയാണ് വരുന്നത്? രാജാ, അങ്ങനെ വരുന്നത്. എല്ലാം ഈ നകാരം ലോപിക്കും. സ്വാമിൻ ശബ്ദം എങ്ങനെ വരും? സ്വാമി, നകാരം ലോപിച്ച് ഉപതയ്ക്ക് ദീർഘം വന്നാണ്. അതൊക്കെ സൂത്രങ്ങൾ വരെയുണ്ട്. എന്നാൽ അവിടെയെല്ലാം ഈ ശബ്ദം, ഈ നകാരാന്ത ശബ്ദങ്ങളെല്ലാം വരുന്നത് എങ്ങനെയാണ്? ആത്മൻ ശബ്ദം. അതാണ് പറഞ്ഞത് നമ്മളിവിടെ ഹലന്ത പ്രക്രിയയാണ്. ആത്മാ, ബ്രഹ്മൻ ശബ്ദം എന്നിടത്ത് പുല്ലിംഗത്തിൽ വരുമ്പോൾ, ബ്രഹ്മാവ് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ബ്രഹ്മാ. നമസ്കൃതത്തിൽ വേറെ, അവിടെയും നകാരം ലോപിക്കും. പക്ഷെ അതിന്റെ നിയമം വേറെ. പക്ഷെ ഈ നകാരം ലോപിക്കുന്നത് എല്ലായിടത്തും ഇത് തന്നെ. നലോപഹ പ്രാതിപതികാന്തസ്യ, അങ്ങനെ വരുന്നു. ഇപ്പൊ സഖ എന്ന് രൂപം വന്നു. അതായത് സഖി എന്താണ്? അത് എടുക്കാൻ പറ്റാത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാന്ന് പറയുന്നത് അന്തസ്യ നസ്യ എന്നാണ്. അന്ധശബ്ദത്തിനോട് അന്വയിക്കുന്നു. അന്തസ്യ നസ്യ എന്നല്ലേ. അപ്പോ നാ എന്ന് പറയുന്ന അന്ധശബ്ദത്തോട് അന്വയിച്ചു കഴിഞ്ഞാൽ നല്ല ഉപ എന്നിടത്ത് സമാസം വരും. കാരണം അതിന് സമാസത്തിന് സാമർഥ്യം പറയും. സാമർഥ്യമുള്ളിടത്തെ സമർത്ഥ പദവി സമാസം വരത്തുള്ളൂ. അപ്പൊ രണ്ട് പദങ്ങൾ സമാസിക്കുമ്പോൾ അതിന്റെ ഘടകമായി വരുന്ന ഒരു പദം ആ സമാസത്തിന് പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു പദത്തോട് അന്വയിച്ചാൽ അവിടെ സമാസം വരത്തില്ല. അതുകൊണ്ട് നലോപ ഒരു പദമായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ വാസ്തവത്തിൽ പാണിനി അത് ഒരു പദമായിട്ടാണ് പറഞ്ഞത്. പ്രാതിപതികാന്തസ്യ എന്ന് ഒന്നായിട്ട് തന്നെ ഈ തകരാറ് തന്നെ പ്രാതിപതികാന്തസ്യ എന്നിടത്തും വരും. പ്രാതിപതികവും അന്ധശബ്ദമൊന്നും അവന് സമാസം ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? പ്രാതിപതികം എന്ന് പറയുന്നത് പ്രാതിപതികം പദം പദത്തോട് അന്വയിക്കുന്നു. പ്രാതിപസജ്ഞകം പദം അതിനോട് അന്വയിച്ചു. അപ്പോൾ അവിടെയും സമാസം വരാൻ പാടില്ല. അതുകൊണ്ടെന്ന് പറഞ്ഞു പ്രാതിപതികസ്യ പൃഥക് പദമാണ്, അന്തസ്യ പൃഥക് പദമാണ്, നസ്യ പൃഥക് പദമാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പാണിനി കുറ്റം പറയാൻ പാടില്ല. ഇതിന് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പറയും അസമർത്ഥ സമാസം എന്ന് പറയും. സമാസത്തിന്റെ ഘടകപദങ്ങൾ വേറെ ഏതെങ്കിലും പദത്തോട് അന്വയിക്കുമ്പോൾ അതിന് പ്രസിദ്ധമായ ഉദാഹരണം പറയും ഋദ്ധസ്യ രാജപുരുഷ. അവിടെ രാജപുരുഷൻ സമാസം ചെയ്യാൻ പാടില്ല. രാജ്ഞശബ്ദം ഋദ്ധശബ്ദത്തോട് അന്വയിച്ചു. കേട്ടിട്ടുണ്ടോ? എന്താണ് സുമധുരം സങ്കീർത്തന? അവിടെയും ദോഷം പറയാനാണെങ്കിൽ ഉണ്ട് ദോഷം. ശരിക്കും കാവ്യദോഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ദോഷം തന്നെയാണ്. കാരണം ഏകദേശത്തിൽ അന്വയിക്കുന്നു. അപ്പോൾ അവിടെ സാമർഥ്യമില്ല, അവിടെ ഒറ്റപ്പദമാക്കാൻ പറ്റത്തില്ല, ദോഷമുണ്ട്. പക്ഷേ അത്തരമൊരു ദോഷത്തെ ഇവിടെ പാണിനി പോലും അവഗണിച്ചതുകൊണ്ടാണ് നലോപാന്ന് പറഞ്ഞത്. പക്ഷേ വൈയാകരന്മാർ പിന്നീട് വന്നവർ പറഞ്ഞു ഇത് ശരിയല്ല, നലോപാന്നൊരു പദമാക്കാൻ പാടില്ല, ഇത് അസമർത്ഥ സമാസമാണ്, പാണിനിയുടെ നിയമത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് അവർ പറഞ്ഞ് സൂത്രമായതുകൊണ്ട് പ്രശ്നമില്ല, സൂത്രത്തെളിത് ചെയ്യാം, ഛന്ദോപത് സൂത്രാണി ഓന്തി, മാത്രമല്ല പാണിനി അതിനുവേണ്ടി പ്രത്യേക സൂത്രം ഉണ്ടാക്കി. അപ്പോൾ പാണിനിക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്, നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. കവിതകളിലൊക്കെ സാറിന് അങ്ങനെ ഉണ്ടാകാറുണ്ട്, നിരങ്കുശ കവയഹ എന്നല്ല, അവരങ്ങനെ വ്യാകരണത്തിൻ്റെ നിയമമൊന്നും നോക്കത്തില്ല. പക്ഷേ വൈയാകരന്മാരെ കൈ കിട്ടിയ അവർ പറയും ഇത് ദോഷമാണ് എന്ന് പറയും. അത്തരത്തിലത് ദോഷം. പിന്നെ പിന്നെ ഭക്തിയാണെങ്കിൽ പിന്നെ അവരിൽ വിഭക്തി ഇല്ലെന്നല്ലേ, അങ്ങനെയും സമാധാനം പറയും.